ഇവിടെ പറയുന്ന മൂന്ന് കാര്യങ്ങൾ എന്താണ്? ജ്ഞാനം, സംശയം, വിപരീയം. അതിൽ സംശയം, വിപരീയം സംശയവും വിപരീയവും ഉള്ളിടത്തെല്ലാം അജ്ഞാനം ഉണ്ടായിരുന്നു. അജ്ഞാനം ഉള്ളിടത്ത് സംശയം വിവരിയും വേണമെന്ന് നിർബന്ധമില്ല. ഉദാഹരണം പറഞ്ഞാൽ ഇപ്പൊ ഈ മൊബൈൽ, ഇതിന്റെ പല ആപ്ലിക്കേഷനെ കുറിച്ചും എനിക്കറിയില്ല. എനിക്കതിനെ കുറിച്ച് അറിയില്ല, അതെങ്ങനെ പ്രവർത്തിക്കുന്നു എന്നൊന്നും അറിയില്ല. എനിക്കറിയില്ല ഇതെങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ള എനിക്കറിയത്തില്ല. അറിയത്തില്ലാത്തതുകൊണ്ട് ഞാനതിനെന്ത് ചെയ്യുന്നു? ഉപേക്ഷ വിചാരിക്കുന്നു. ഞാനത് ഒരിക്കലും തുറന്ന് നോക്കാൻ ശ്രമിക്കാറില്ല. എനിക്കതിന് അതെങ്ങനെ പ്രവർത്തിക്കുന്നു എന്നറിയില്ല. മൊബൈൽ കൊണ്ടൊന്നും ഇത് ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ഒരു വനവാസിനെ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് എന്താണ്, ഇതെങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ള അവർക്കറിയില്ല. അതുകൊണ്ട് അവർക്ക് അതിനെ കുറിച്ച് അറിയാനുള്ള ആഗ്രഹമില്ല, അറിയില്ല എന്താണെന്നൊന്നും അറിയില്ല. കണ്ടും ശരി മാറ്റിവെച്ചു. അപ്പൊ ഇവിടെ അജ്ഞാനമാണ്, അജ്ഞാനമേ ഉള്ളൂ. അജ്ഞാനമുള്ളടത്ത് വിപരീയം സംശയം വേണമെന്നില്ല. അതറിയില്ല, ഞാനതങ്ങ് ഉപേക്ഷിച്ചു. അറിയില്ലായ്മ വരുന്ന പല കാര്യങ്ങളും നമ്മൾ ഉപേക്ഷിക്കുക. കാരണം നമുക്കറിയില്ല, നമ്മളതങ്ങ് വിടുന്നു. പക്ഷെ സംശയവും അജ്ഞാനവും വരുന്നത് ഉണ്ടെങ്കിൽ അവിടെ അറിവില്ലായ്മ ഉറപ്പായിട്ടുണ്ട്. എനിക്കിപ്പോ ഇതിന്റെ ഒരു ആപ്ലിക്കേഷൻ, ഞാൻ അതിനെ കുറിച്ച് എനിക്ക് വിപരീയ ജ്ഞാനമാണ്, വിപരീത ജ്ഞാനമാണ്. അത് ശരിക്കും അറിയില്ല എന്ന വിപരീതമായി ഞാൻ ധരിച്ചു വെച്ചിരുന്നു. അപ്പൊ അവിടെ അറിവില്ലായ്മയുണ്ട്, വിപരീയ ജ്ഞാനവും. അതുപോലെ തന്നെ എനിക്ക് അറിയില്ല, എനിക്ക് സംശയമുണ്ട് ഇതെങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്നത്. അപ്പം വിപരീയ ജ്ഞാനം അല്ലെങ്കിൽ വിപരീത ജ്ഞാനവും സംശയമുള്ള അജ്ഞാനം ഉറപ്പായിട്ടും കാണും. അജ്ഞാനമുള്ളിടത്ത് വിപരീത ജ്ഞാനവും സംശയവും വേണമെന്ന് നിർബന്ധമില്ല. എന്തുകൊണ്ടാണ്? അജ്ഞാനം വെച്ച് അറിവില്ലായ്മയാണ്. ഒരറിവില്ല ഒരു വിഷയത്തെ സംബന്ധിച്ച്, അതിന്റെ വിഷയത്തെ അറിവേ ഇല്ല. അറിവില്ലെങ്കിൽ അതെങ്ങനെ തന്നെ ഇരിക്കാം? നമുക്ക് ലോകത്ത് നൂറുകണക്കിന് വിഷയങ്ങൾ ഉണ്ട്, നമുക്കറിയില്ല. കേട്ടിട്ടുണ്ട്, പക്ഷെ അറിവില്ല. അറിവില്ലെങ്കിൽ നമുക്കതിൽ വിപരീത ജ്ഞാനവും വേണമെന്ന് നിർബന്ധമില്ല. കാരണം അറിവില്ലാത്ത ഒരു കാര്യം നമ്മൾ ഉപേക്ഷിക്കും, നമ്മളതിനെ ചിന്തിക്കാൻ പോകത്തില്ല. ഇപ്പൊ ഹാർട്ട് സർജറി എങ്ങനെ നടത്തും നമുക്കറിയില്ല, നമ്മളത് അറിയാൻ ശ്രമിക്കാറില്ല, നമ്മുടെ വിഷയമല്ല. അപ്പൊ അവിടെ വിപരീയ ജ്ഞാനം ഉണ്ടാകത്തില്ല. ഇതെങ്ങനെയാണ് അത് ചെയ്യേണ്ടത്, അങ്ങനെ ഒരറിവ് നമുക്ക് ഉണ്ടാകത്തില്ല, സംശയം ഉണ്ടാകത്തില്ല. ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല. അജ്ഞാനോടടുത്ത് സംശയം ഉണ്ടായിക്കൂടെന്നല്ല, ഉണ്ടാകാം, പക്ഷെ നിർബന്ധമില്ലെന്നുള്ള എന്തുകൊണ്ട് അജ്ഞാനമെന്ന് വെച്ചാൽ അറിവില്ലായ്മയാണ്. ആത്മാവിന്റെ കാര്യത്തിനും അങ്ങനെയാണ്. ആത്മാവിനെ കുറിച്ച് ഒരാൾക്ക് അറിവേ ഇല്ലെങ്കിൽ ഒരറിവില്ല. അവിടെ അവരെ സംബന്ധിച്ച് അവിടെ അവർക്ക് സംശയം ഉണ്ടാകുക, വിപരീത ജ്ഞാനം ഉണ്ടാകുക എന്ന് പറയുന്നത് സംഭവിക്കണമെന്നില്ല. ആത്മാവിനെ കുറിച്ച് വളരെ കൂടുതൽ ചിന്തിക്കുന്ന നമ്മുടെ ദർശനങ്ങളിലാണ് കൂടുതൽ ചർച്ച ചെയ്യും. മറ്റുള്ളവരും ചർച്ച ചെയ്യും, കൂടുതൽ ചർച്ച ചെയ്യുന്ന നമ്മുടെ ദർശനങ്ങളിലാണ് ഇവിടെയുള്ള ദർശനങ്ങൾ. എന്തുകൊണ്ട്? ആത്മാവിനോട് ബന്ധപ്പെട്ട് പുനർജന്മം, കർമ്മഫലം, വിധി, മോക്ഷം ഇങ്ങനെ കാര്യങ്ങൾ ചിന്തിക്കാത്തവരെ കാണത്തില്ല. ഇപ്പൊ അവരെ സംബന്ധിച്ച് എന്താണ്, ആത്മാവിനെ കുറിച്ച് അവർക്ക് ശരിക്കും അറിയത്തില്ല. എന്നാ വിപരീത ജ്ഞാനമുണ്ട്, വിപരീത ജ്ഞാനങ്ങൾ ഒരുപാടുണ്ട്. അതോടൊപ്പം സംശയമുണ്ട്. പക്ഷെ ഇതിനെക്കുറിച്ച് ഒരിക്കലും ആത്മാവിനെ കുറിച്ച് ഒരു ധാരണയില്ലാത്ത ഒരു വനവാസിയാണ്, മനുഷ്യനാണ്. അവർക്ക് അതിനെക്കുറിച്ച് അങ്ങനെയുള്ള വിപരീത ജ്ഞാനമില്ല, അറിവില്ലായ്മയാണ് അവർക്ക്. അടിസ്ഥാനപരമായ അറിവില്ലായ്മ വിപരീത ജ്ഞാനത്തെ സംശയത്തെ ഉണ്ടാക്കണമെന്ന് നിർബന്ധമില്ല. പക്ഷെ ആത്മാവിനെ സംബന്ധിച്ചുള്ള അറിവില്ലായ്മ സംശയത്തെയും വിപരീതത്തെയും ഉണ്ടാക്കും. കൊണ്ടാണ് ഞാൻ മൂന്നിനും ചേർത്ത് പറയുന്നത്. ആത്മാവിനെ കുറിച്ച് അറിയാത്തവർക്ക് സംശയമുണ്ടാവും, വിപരീതം ഉണ്ടാവും. പിന്നെ ആർക്കെങ്കിലും ആത്മാവിനെ കുറിച്ച് സംശയവും വിപരീതവും ഉണ്ടെങ്കിൽ അവർക്ക് ഉറപ്പായിട്ട് അടിസ്ഥാനപരമായി അറിവില്ലായ്മ ഉണ്ടാവും. അതുകൊണ്ടാണ് ഇത് മൂന്നുമില്ലെങ്കിൽ അവൻ ദൃഢബോധൻ, അവൻ ആത്മാവിനെ ശരിയായി അറിഞ്ഞിരിക്കുന്നു. ഇതൊക്കെ അദ്വൈതികളുടെ പക്ഷമാണ്, മറ്റുള്ളവർ അംഗീകരിക്കുന്ന പക്ഷമല്ല. അതാണ് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. അദ്വൈതിയുടെ കാഴ്ചപ്പാടനുസരിച്ച് എന്താണ്, ബാക്കിയുള്ളവരെല്ലാം സംശയ വിപരീയങ്ങളുള്ളവർ. വിപരീയുണ്ടോന്ന് വെച്ചാൽ ഭ്രാന്തിയുള്ളവരാണ്. അദ്വൈതിയെ സംബന്ധിച്ച് ദർശനങ്ങളുടെയൊക്കെ നിലപാട് അതാണ്. ഓരോ ദാർശനികനും പറയുന്നത് എന്താണ്, താൻ ശരിയാണ്, മറ്റുള്ളവരൊക്കെ തെറ്റാണെന്നാണ് പറയുന്നത്. എല്ലാ ദാർശനികന്മാരുടെയും അതുകൊണ്ടാണ് ദർശനത്തിന്റെ ഒരു രീതി അതാണ്. അത് ദർശനത്തിലും ദർശനങ്ങളിലും പ്രപഞ്ചത്തെക്കുറിച്ചും മനസ്സിലാക്കാൻ ശ്രമിക്കും, ആത്മാവിനെ കുറിച്ചും മനസ്സിലാക്കാൻ ശ്രമിക്കും. അത് മനസ്സിലാക്കൽ എന്ന് പറയുന്നത് എന്താണോ, അവരുടെ തത്വചിന്തയാണ്. തത്വചിന്ത എന്ന് വെച്ചാൽ വ്യാഖ്യാനമാണ്. ദർശനം എന്ന് പറയുന്ന വ്യാഖ്യാനമാണ്, ഓരോരുത്തരുടെ വ്യാഖ്യാനം. ആത്മാവിനെ അവർ വ്യാഖ്യാനിക്കുന്നു, പ്രപഞ്ചത്തെ വ്യാഖ്യാനിക്കുന്നു. ചിന്തയാണ്, വ്യാഖ്യാനമാണ്. അപ്പോൾ ഓരോ ആചാര്യൻ വന്ന് അങ്ങനെ വ്യാഖ്യാനിക്കുന്നു. ഇപ്പൊ ശങ്കരാചാര്യ വന്ന് വ്യാഖ്യാനിച്ചു, വ്യാഖ്യാനിച്ചു കഴിഞ്ഞാൽ ശങ്കരാചാര്യ കുറെ അനുയായികളുണ്ടാവും. അവരെന്ത് ചെയ്യും, ശങ്കരാചാര്യരുടെ വ്യാഖ്യാനത്തെ പിന്നെ അവർ പലതരത്തിൽ വ്യാഖ്യാനിക്കും. എല്ലാവരും ഒരുപോലെയല്ല വ്യാഖ്യാനിക്കും. ശങ്കരാചാര്യരുടെ അദ്വൈതം എന്ന് പറയുന്ന ഒരു വ്യാഖ്യാനം കൊണ്ടുവന്നു. പിന്നെ അതിന്റെ ഫോളോവേഴ്സ് ശിഷ്യന്മാരെന്ത് ചെയ്യും, അതിനെ നൂറ് തരത്തിൽ വ്യാഖ്യാനിക്കും. ഗുരുവിന്റെ കൃതി തന്നെ നിങ്ങൾ ഓരോരുത്തരും പ്രസംഗിക്കുന്ന ഓരോ തരത്തിലല്ലേ. പക്ഷെ എല്ലാവരും അവരവരുടെ എന്തുകൊണ്ടാണ് ഇത്രയും വ്യത്യാസം വരുന്നത്? ഇത് പ്രധാനമായിട്ടുള്ള ഒരു കാര്യം. ചിന്തയുടെ ഒരു പ്രത്യേകത, ഒന്നിനാലും ഒരു പ്രധാനമായ കാരണം ഈ ചിന്തകളൊക്കെ ആത്മനിഷ്ഠമാണ്. ആത്മനിഷ്ഠമായ ചിന്തകളാണ്. ഇതിന്റെ കേന്ദ്ര ബിന്ദു എന്ന് പറയുന്ന ആത്മാവാണ്. ആത്മാവെന്ന് പറയുന്ന ഒന്നിനെ അംഗീകരിച്ചുകൊണ്ട് പിന്നെ ആദ്യം അതിനെ അംഗീകരിക്കുന്നു, പിന്നെ അതിനെ വ്യാഖ്യാനിക്കുന്നു. അതാണ് ആദ്യം ആത്മാവിനെ അംഗീകരിക്കും. ഈ ആത്മാവിനെ അംഗീകരിക്കുന്ന അതിനെ അറിഞ്ഞിട്ടില്ല. ആദ്യം ഉണ്ടെന്നങ്ങ് തീരുമാനിക്കണം. ആത്മനിഷ്ഠമായ ചിന്തകളുടെയൊക്കെ ഒരു പ്രത്യേകത അതാണ്. ആദ്യം അത് ഉണ്ടെന്നങ്ങ് അംഗീകരിക്കുന്നു, പിന്നെ അതിന്റെ വ്യാഖ്യാനമാണ് ചിന്ത. ചിന്തയും വ്യാഖ്യാനവും ഒന്നു തന്നെ. പിന്നെ അതിനെ കുറിച്ച് ഇങ്ങനെ ചിന്തിച്ച് സിദ്ധാന്തങ്ങൾ ഉണ്ടാക്കുന്നു. അപ്പോൾ ആത്മാവിനെ സംബന്ധിച്ച് സിദ്ധാന്തങ്ങൾ ഉണ്ടാവും, പ്രപഞ്ചത്തെ സംബന്ധിച്ച് സിദ്ധാന്തം ഉണ്ടാവും. അത് കുറെ പേർക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അവരെല്ലാം എന്ത് ചെയ്യും? ഇതിനെ പിന്തുടരും. പക്ഷെ പിന്തുടരുമ്പോൾ അവരത് മനസ്സിലാക്കുമ്പോൾ അല്ല, ഓരോ കാര്യം ഞാൻ പറയുന്നത് എന്റെ രീതിയിൽ മനസ്സിലാക്കാൻ എനിക്കേ പറ്റൂ, നിങ്ങൾ മനസ്സിലാക്കുമ്പോൾ നിങ്ങളുടേതായ രീതിയിലാവും. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതി മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങളുടേതായ രീതി അതിനെ വ്യാഖ്യാനിക്കും. നിങ്ങൾ പറയും ആ പറഞ്ഞതിന്റെ അർത്ഥം ഇതാണ്, ആ പറഞ്ഞതിന്റെ താല്പര്യം ഇതാണ്, ആ പറഞ്ഞത് ഇങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് അങ്ങനെ. അപ്പൊ ഇതെല്ലാം ആത്മനിഷ്ഠമായ ചിന്തകളാണ്. അതുകൊണ്ട് പിന്നെ ഇതിന്റെ ഗുരു തന്നെ പറഞ്ഞിട്ടുള്ള എന്താണ്, പരമത സാരവും ഏകം. മതങ്ങളുടെയൊക്കെ സാരം ഏകമാണെന്ന് പറയുമ്പോൾ അവിടെ എന്താണ്, ചില കാര്യങ്ങളിൽ അവർ യോജിക്കും, അതിനാണ് ഏകമെന്ന് പറയുന്നത്. അങ്ങനെ ഇപ്പൊ ഇവരെല്ലാരും പറയുന്നു ആത്മാവുണ്ട്, അതെല്ലാവരും യോജിക്കും. പക്ഷെ ഇതിന്റെ വ്യാഖ്യാനങ്ങളിലേക്ക് പോകുമ്പം ആരും യോജിക്കത്തില്ല. ആർക്കും യോജിപ്പിക്കാൻ പറ്റില്ല. മറ്റേ ശരിയാണ്, ഇപ്പൊ ആത്മാവുണ്ട് എന്ന് പറയുന്നത് എല്ലാത്തിനും ഉണ്ട്, എല്ലാവരും അത് അംഗീകരിക്കും. മോക്ഷത്തെക്കുറിച്ച് പറയുന്നു, എല്ലാവരും അംഗീകരിക്കും. എല്ലാ മതങ്ങളും മോക്ഷത്തെക്കുറിച്ച് പറയുന്നു, സ്വർഗം ആയിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ, എല്ലാവരും യോജിക്കുന്നു. അവിടെയൊക്കെ സാരമൊന്നാണ്. പക്ഷെ വിശദാംശങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരിക്കലും ഇവർക്ക് യോജിക്കാൻ പറ്റില്ല, ഭിന്നം ഭിന്നമായിരിക്കും. അതിന് എന്താണോ അദ്വൈതി പറയുന്ന സമാധാനം, അതിന് ആൾക്കാർക്കൊക്കെ അജ്ഞാന സംശയവീര്യം ഉണ്ടാകുന്നതാണ്. അജ്ഞാന സംശയവീര്യം മാറിക്കഴിഞ്ഞാൽ എല്ലാവരും അദ്വൈതികളാകുന്നതാണ്. എല്ലാവർക്കും ഒരാശയമായിരിക്കുന്നു. ശരി, അജ്ഞാന സംശയം വിരിയും കഴിഞ്ഞാൽ എല്ലാവരും അദ്വൈതികളാകുമെന്ന് പറഞ്ഞു. എന്തായ അദ്വൈതം? എല്ലാവരും ആകുന്ന അദ്വൈതം, അത് അദ്വൈതക്ക് ഒരു അഭിപ്രായമല്ല. അത് വിശദീകരിക്കുമ്പോൾ അദ്വൈതികളെല്ലാം പലതരത്തിലാണ് വിശദീകരിക്കുന്നത്. മനുഷ്യരുടെയൊക്കെ ബുദ്ധി വേറെ ആയിരിക്കുന്നു, ചിന്തകൾ വേറെ ആയിരിക്കുന്നതോളം അങ്ങനെ ഇരിക്കും. ഇനി ചിലരെന്ത് ചെയ്യും? ഇപ്പൊ ഈ പാരമ്പര്യമായി ഉള്ള ആചാര്യന്മാർ അദ്വൈതികളെ തന്നെ വ്യാഖ്യാനിക്കുന്നവര് എടുത്തു കഴിഞ്ഞാൽ അവര് പരസ്പരം കണ്ടിക്കുക ചെയ്യുന്നു. അവരൊരിക്കലും യോജിക്കില്ല. ആത്മാവുണ്ടെന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ യോജിക്കും. അദ്വൈതം എന്താണ് വിശദീകരിക്കാൻ പറഞ്ഞു അവർ പരസ്പരം കണ്ടിക്കുകയായിരുന്നു. അയാൾ പറഞ്ഞ് ശരിയില്ല. വിശിഷ്ടാദ്വൈതം എടുത്തു കഴിഞ്ഞാലോ അവരും അങ്ങനെയാണ്. മഹാവിഷ്ണു ഉണ്ടെന്ന് എല്ലാവരും അംഗീകരിക്കും. പക്ഷെ എന്തൊക്കെയാണ് അതിന്റെ പ്രത്യേകതകളെന്ന് ചോദിച്ചാൽ അവർ പരസ്പരം കണ്ടിക്കും, യോജിക്കത്തില്ല. എന്തുകൊണ്ട്? മനുഷ്യന്റെ ബുദ്ധിയും ചിന്തയൊക്കെ വേറെ വേറെ ആയതുകൊണ്ട് അങ്ങനെ അത് പോകും. ഇപ്പൊ സാരമെന്ന് പറയുന്നിടത്ത് ഇതാണ്, ചില പ്രധാനമായ കാര്യങ്ങൾ പറയുമ്പോൾ എല്ലാവരും അങ്ങനെ ഒന്നുണ്ട് എന്ന് അംഗീകരിക്കും. ഇത്രയേ ഉള്ളൂ. ഈശ്വരനുണ്ട് എന്ന് പറഞ്ഞാൽ എല്ലാവരും അംഗീകരിക്കും ഈശ്വരൻ ഉണ്ട്. അത് എന്താണെന്ന് ചോദിച്ചാൽ അവിടെ അംഗീകരിക്കില്ല. പിന്നെ ചില മൂല്യങ്ങളെ സംബന്ധിച്ച് പറഞ്ഞാൽ എല്ലാവരും യോജിക്കും. എന്താണ്? മനുഷ്യന് സത്യം വേണം, എല്ലാവരും യോജിക്കും. എന്താണ് സത്യം എന്ന് ചോദിച്ചാൽ ആരും യോജിക്കത്തില്ല. മനുഷ്യർക്ക് നീതി വേണമെന്ന് പറഞ്ഞാൽ എല്ലാവരും യോജിക്കും. എന്താണ് നീതി? അവിടെ യോജിക്കില്ല. ഇതാണ് സാരമെന്ന് പറയുന്നത്. എന്നാൽ ഇവരെല്ലാം തന്നെ പരസ്പരം ഖണ്ഡിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെയാണ്. അപ്പോൾ ചില മൂല്യങ്ങൾ മനുഷ്യന് വേണമല്ലോ, അതെല്ലാവരും നീ. പക്ഷെ ആ മൂല്യത്തെ വിശദീകരിക്കാൻ പറഞ്ഞാൽ എല്ലാവരും മീ. ഇനി ആധുനികരായ ചില ആൾക്കാരുണ്ട്, അവരെന്താ ശ്രമിക്കുന്നത് എന്ന് വെച്ചാൽ അതിനെയൊക്കെ സമന്വയിപ്പിക്കാൻ ശ്രമിക്കും. സമന്വയിപ്പിക്കാൻ ശ്രമിക്കുക എന്ന് വെച്ചാൽ ഈ അദ്വൈതത്തിന്റെ ഇഷ്ടാദ്വൈതത്തിന്റെ അദ്വൈതത്തിന്റെ ഈ വ്യാഖ്യാനങ്ങളെയൊന്നും ഒരിക്കലും സമന്വയിപ്പിക്കാൻ പറ്റില്ല. ഒരു കാരണവശാൽ. എന്തുകൊണ്ടാണ്? ഒരു കാരണവശാലും സമന്വയിപ്പിക്കാൻ പറ്റത്തില്ല. എന്തുകൊണ്ട്? ഈ വ്യാഖ്യാനങ്ങളെല്ലാം പരസ്പരം ഖണ്ഡിക്കുന്നവയാണ്. ഖണ്ഡിക്കുന്നതെന്ന് വെച്ചാൽ സമന്വയമില്ല അവിടെ. പിന്നെ ഈ സമന്വയിപ്പിക്കാൻ ശ്രമിക്കുന്നവർ എന്താണ്? അവർക്ക് സമന്വയിക്കാൻ പറ്റിയ രീതിയിൽ ഇതിനെയൊക്കെ വ്യാഖ്യാനിക്കുന്നു. സ്വന്തം വ്യാഖ്യാനം ഉണ്ടാക്കുന്നു. അദ്വൈതത്തിന് അവരെന്ത് ചെയ്യും? വിശിഷ്ടാദ്വൈതത്തോട് സമന്വയിപ്പിക്കാൻ ഇവരൊരു പുതിയ വ്യാഖ്യാനം ഉണ്ടാക്കും, സ്വതന്ത്രമായ വ്യാഖ്യാനം. അത് അവരുടെ വ്യാഖ്യാനമാണ്. എന്നിട്ട് വിശിഷ്ടാദ്വൈതത്തോട് യോജിപ്പിക്കും. ഇനി ദ്വൈതത്തോട് യോജിപ്പിക്കാൻ അവര് ഇതിന് സ്വതന്ത്രമായൊരു വ്യാഖ്യാനം ഉണ്ടാക്കും, എന്നിട്ട് ദ്വൈതത്തോട് യോജിപ്പിക്കും. അപ്പൊ അങ്ങനെ അവർ സമന്വയിപ്പിച്ചു കഴിഞ്ഞാൽ പഴയ വ്യാഖ്യാതാക്കൾ എന്താണ്? പരസ്പരം കണ്ണിക്കുന്ന വ്യാഖ്യാതാക്കൾ ഇവരെ സ്വീകരിക്കില്ല. കാരണം അവർ പറയും നിങ്ങളുടെ വ്യാഖ്യാനം തന്നെ തെറ്റാണ്. നിങ്ങളുടെ വ്യാഖ്യാനം തെറ്റാണെങ്കിൽ പിന്നെ നിങ്ങളുടെ സമന്വയം തെറ്റാണ്. അതുകൊണ്ട് നമുക്കിതിനെയൊക്കെ സമന്വയിപ്പിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നമുക്കിതിന് പുതിയ വ്യാഖ്യാനം ഉണ്ടാകണം. എന്നാലേ പറ്റും. അതാണ് ഇത്ര കർശനമായി അദ്വൈതി പറയുന്നത്. അജ്ഞാന സംശയവിവരിയില്ലാത്തവൻ അദ്വൈതിയാണ്. അതെങ്ങനെ? ശങ്കരാചാര്യർ പറയണമെങ്കിൽ ശങ്കരാചാര്യർ പറഞ്ഞ രീതിയിൽ അദ്വൈതിയാണ് എന്ന് പറയും. ചുരുക്കത്തിൽ എന്താ സംഭവിക്കുന്നത്? ഇപ്പൊ ശങ്കരാചാര്യർ എന്ത് പറഞ്ഞു? നിങ്ങൾക്ക് കൃത്യമായി ഒരിക്കലും മനസ്സിലാക്കാൻ പറ്റണം. ഗുരുദേവ് എന്ത് പറഞ്ഞു? നിങ്ങൾക്ക് കൃത്യമായും മനസ്സിലാക്കാൻ പറ്റില്ല. ഇതാണ് ഗുരു പറഞ്ഞിരിക്കുന്നതെന്ന് ചില പോയിന്റുകളൊക്കെ നമുക്ക് പറയാം. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം എന്ന് ഗുരു പറഞ്ഞു ചെയ്യുന്നതുപോലെ സമ്മതിക്കാം. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, എന്താണ് ആ ഒരു ജാതി, എന്താണ് ആ ഒരു മതം, എന്താണ് ആ ഒരു ദൈവം, അത് വിശദീകരിക്കാൻ പോയാലോ ആൾക്കാർ യോജിക്കും? അവരിക്കലും യോജിക്കത്തില്ല. അവിടെ ആൾക്കാർ ഒരിക്കലും യോജിക്കില്ല. അത് അതിൻ്റെ ഒരു പ്രധാനമായ കാര്യം ഈ ദർശനങ്ങളെല്ലാം ആത്മനിഷ്ഠമായ വിചാരങ്ങളായതുകൊണ്ടാണ്. ആത്മനിഷ്ഠമായ വിചാരങ്ങളെല്ലാം വ്യക്തിനിഷ്ഠമാണ്. അതതിൻ്റെ ഒരു പ്രത്യേകതയാണ്. വ്യക്തിനിഷ്ഠമായിരിക്കത്തേ ഉള്ളൂ. അതിൽ ഇങ്ങനെ സാമാന്യമായി പൊതുവായി നമുക്ക് പറയാമെങ്കിലും വിശദാംശങ്ങളിലേക്ക് പോയാൽ ഒരിക്കലും യോജിക്കാൻ പറ്റത്തില്ല. അത് ഈ ദർശനം കൊണ്ട് ഒരു പ്രശ്നമാണ്. വ്യക്തിനിഷ്ഠമായ ചിന്തകളായതുകൊണ്ട് വരുന്ന പ്രശ്നം. ഞാൻ ആത്മാവ് ഇങ്ങനെ മനസ്സിലാക്കുന്നു, ഞാൻ ലോകത്തെ ഇങ്ങനെ മനസ്സിലാക്കുന്നു, ഞാൻ അതിനെ വ്യാഖ്യാനിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. അദ്വൈതമായാലും ദ്വൈതമായാലും ഏതായാലും ഇതാണ് എൻ്റെ അർത്ഥം. ഭൗതികശാസ്ത്രത്തിന് അതിൽ നിന്ന് വ്യത്യാസമുണ്ട്. കാരണം ഭൗതികശാസ്ത്രം എന്ന് പറയുന്നത് അതിൽ ഒരു വലിയൊരു അംശം വരെ വസ്തുനിഷ്ഠമായ പഠനമാണ്. അതുകൊണ്ടാണ് അതിൽ നമ്മുടെ ഈ ദർശനങ്ങളെ അപേക്ഷിച്ച് അവിടെ ആശയ ഐക്യം കൂടുതലാണ്. യോജിപ്പിക്കാൻ പറ്റും. ഇപ്പോ മൊബൈല് എന്ന് പറയുന്നു, ഇതിലൊരു സയൻസ് ഉണ്ട്. ആ സയൻസിന് എന്താണോ എല്ലാവരും അംഗീകരിക്കുന്ന ഭാഗങ്ങളുള്ളതുകൊണ്ടാണ് ഇതിൻ്റെ പാഴ്സുകൾ വിയറ്റ്നാമിലുണ്ടാക്കും, ചൈനയിലുണ്ടാക്കും, തൈവാനിലുണ്ടാക്കും, കൊറിയയിലുണ്ടാക്കും, എന്നിട്ട് ചെന്നൈ കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്യും? യോജിപ്പിക്കും. മൊബൈൽ ഫോണാകും. എന്തുകൊണ്ട്? ആ സയൻസ് എന്ന് പറയുന്നതിന് ഒരു യോജിപ്പുണ്ട്. ഇവിടെ അത് യോജിക്കുന്നതുകൊണ്ട് അതാണ് ഇതെല്ലാം കൂടെ കൊണ്ടുവന്ന് ഇവിടെ യോജിപ്പിക്കുമ്പം അത് കൃത്യമായി വർക്ക് ചെയ്യുന്നു. കാരണം അവർക്ക് യോജിക്കാവുന്ന മേഖലകളുണ്ട് പ്രവർത്തിക്കുന്നിടത്ത്. അതായത് അവിടെ യോജിക്കുന്ന എന്താണ്? ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഇങ്ങനെയുള്ള വിവിധ സയൻസുകൾ യോജിക്കുകയാണ്. അവർക്കെല്ലാവർക്കും കൂടെ യോജിച്ച് പല സ്ഥലത്ത് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അതിന്റെ പിന്നിലുള്ള നിയമങ്ങൾ ഒരുപോലെ ആയതുകൊണ്ടാണ് യോജിച്ച് പ്രവർത്തിക്കാൻ പറ്റുക. അവസാനം അതിനെ കൊണ്ടുവന്ന് യോജിപ്പിക്കുമ്പം നൂറുകണക്കിന് ഫാക്ടറികളിൽ കയറി ഇറങ്ങി ആയിരക്കണക്കിന് മനുഷ്യർ. കാരണം അത് വസ്തുനിഷ്ഠമായ ഒരറിവാണ്. അപ്പൊ അത് മൊബൈലായി മാറും. നമുക്ക് എല്ലാവർക്കും ഉപയോഗിക്കാം. നമ്മൾ ഉപയോഗിക്കുന്ന അറിവ് ഒന്ന് തന്നെ സാമാന്യമാണ്. ദർശനങ്ങളിൽ അത് പറ്റത്തില്ല. ഓരോ വ്യക്തിയുടെയും ദർശനം വേറെ വേറെ ആയിരിക്കും. ഇപ്പൊ ഗുരുവിന്റെ കൃതിയെ ഞാൻ വ്യാഖ്യാനിക്കുന്ന പോലെ ആയിരിക്കില്ല നിങ്ങൾ വ്യാഖ്യാനിക്കുന്നത്. ഒരിക്കലും അങ്ങനെ ഒരുമിപ്പിക്കാൻ പറ്റത്തില്ല. നമുക്ക് പല ഫാക്ടറിയിലും കൂടെ കയറ്റി ഇറക്കി ഒരിടത്തു കൊണ്ടൊന്നും യോജിപ്പിക്കാൻ പറ്റില്ല. രണ്ടും തമ്മിൽ വ്യത്യാസം. ഇതിന് ശങ്കരാചാര്യ പറയുന്ന സമാനം തന്നെ ഇവിടെ ഗുരു പറഞ്ഞു. എന്താണ് മനുഷ്യന്റെ അജ്ഞാന സംശയ വിപര്യങ്ങൾ എല്ലാ മനുഷ്യരിലും ഉണ്ട്, എല്ലാ ചിന്തകളിലും ഉണ്ട്. വസ്തുനിഷ്ഠമായ ചിന്തകളിലും ഉണ്ട്, ആത്മനിഷ്ഠമായ ചിന്തകളിലും ഉണ്ട്. അപ്പൊ ആത്മനിഷ്ഠമായ ചിന്തയിൽ അജ്ഞാന സംശയങ്ങൾ മാറുന്ന അറിവ്, അതിനെയാണ് ആത്മബോധം എന്ന് പറയുമ്പോൾ നമ്മൾ പ്രത്യേകം പറയണം. അത് ശങ്കരാചാര്യർ പറയുന്ന ആത്മബോധം, ഗുരു പറയുന്ന ആത്മബോധം, നമ്മൾ മനസ്സിലാക്കുന്ന ആത്മബോധം, അങ്ങനെ അത് വെവ്വേറെയായിരിക്കും. പിന്നെ അതിന്റെ സാരം ഒന്നാണ്. എന്താണ് ആത്മാവ്? എല്ലാവരും അംഗീകരിക്കും. അതാണ് അതിന്റെ സാരം. ഈ തരത്തിലേ നിൽക്കത്ത പോകും. അല്ലാതെ എന്താണ്, വസ്തുനിഷ്ഠമായ ശാസ്ത്രങ്ങളെ പോലെ ഇതിനെ യോജിച്ച് പ്രവർത്തിക്കാൻ പറ്റും. അതിനെ സമന്വയിപ്പിക്കാൻ സാധിക്കില്ല എന്നർത്ഥം. ഇനി സമന്വയിപ്പിക്കണമെങ്കിൽ നമ്മൾ പുതിയൊരു ശാസ്ത്രം ഉണ്ടാക്കി, ഒരു സമന്വയ ശാസ്ത്രം നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കണം. അത് ഈ ശാസ്ത്രങ്ങളോടൊന്ന് യോജിക്കാത്തവരും. എന്തുകൊണ്ട്? ഇത് ആത്മനിഷ്ഠമായ വ്യാഖ്യാനങ്ങളാണ് ഈ ദർശനങ്ങളെന്ന്. അത് വ്യക്തികൾക്കനുസരിച്ച് മാറിക്കൊണ്ടേയിരിക്കും. അദ്വൈതികൾ തന്നെ പറയുന്നത് എന്താണ്? ഈ ലോകമെന്ന് പറയുന്നത് എന്റെ മനസ്സാണ്, എന്റെ മനസ്സാണ് ഈ ലോകത്തെ സൃഷ്ടിച്ചിരിക്കുന്നത് എന്ന് പറയുമ്പോൾ, ഓരോരുത്തരുടെയും മനസ്സ് വേറെയാണ്, ഓരോരുത്തരുടെയും ലോകം വേറെയാണ്. മനസ്സിൽ നിന്ന് വേറിട്ട് ഒരു വസ്തുനിഷ്ഠമായ യാഥാർത്ഥ്യം ഒന്നിനുമില്ല. എന്റെ മനസ്സാണ് ഈ ലോകം ഇങ്ങനെ പറഞ്ഞാൽ വേറെ ഒന്നിനും ഒരു സ്വന്തമായ ഒരു നിലനിൽപ്പില്ല. വസ്തുനിഷ്ഠ യാഥാർത്ഥ്യങ്ങളൊന്നുമില്ല. അപ്പോൾ എന്റെ മനസ്സാണ് എന്റെ ലോകമെങ്കിൽ വേറൊരാളുടെ മനസ്സാണ് അയാളുടെ ലോകം. ആ രണ്ട് ലോകം ഒരിക്കലും യോജിക്കത്തില്ല, രണ്ടു തരത്തിലായിരിക്കും. അതാണ് ആത്മനിഷ്ഠമായ ചിന്തയുടെ പ്രത്യേകത. അദ്വൈതികളെ തന്നെ പറയുന്നത് എന്താണ്? ഓരോരുത്തരുടെയും പ്രപഞ്ചം വേറെ വേറെ എന്നാണ്, ഒന്നെന്നല്ല. എന്തുകൊണ്ട്? ഓരോ ആത്മാവും ഓരോ വ്യക്തിയും ഉള്ള ചിന്ത വേറെ വേറെ ആയാലും ഓരോ വ്യക്തിയുടെയും മനസ്സ് വേറെയാണ്. ആത്മാവ് ഒന്നെന്ന് പറഞ്ഞാലും മനസ്സ് വേറെയാണ്. അതുകൊണ്ട് ആത്മജ്ഞാനം എന്ന് പറഞ്ഞാൽ തന്നെ അദ്വൈതികൾക്ക് എന്താ ഒരു അഭിപ്രായം? പലർക്കും പല അഭിപ്രായങ്ങളാണ്, പലതരത്തിലാണ്. ഇപ്പോ ആനന്ദാനുഭൂതിയാണ്, ആത്മബോധം എന്ന് പറഞ്ഞാലും അദ്വൈതം തന്നെ. എന്നാ യാതൊരു തരത്തിലുള്ള ആനന്ദാനുഭൂതി ഇല്ലാത്തതാണ് ആത്മബോധം എന്ന് പറഞ്ഞാൽ അതും അദ്വൈതം തന്നെ. അദ്വൈതികൾ തന്നെ ഇതിനിങ്ങനെയൊക്കെ വ്യാഖ്യാനിക്കുന്നു. പുറകോട്ടിൽ പറയുന്ന എന്താണ്? ആനന്ദാനുഭൂതിയാണ്, ആത്മബോധം അത് ആനന്ദം തന്നെയാണ്. അതാണ് ഗുരു പറഞ്ഞിരിക്കുന്ന ആ കാഴ്ചപ്പാടാണ്. ഇതാണ് ആനന്ദക്കടൽ താനേ പായുന്നത എന്നൊക്കെ പറയുമ്പോ അവിടെ എന്താണ്? ഒരു ആനന്ദാനുഭൂതിയെ കുറിച്ചാണ് പറയുന്നത്. ഇനി വേറെടുത്ത് എന്താ പറയുന്നത്? മൗന ഘന അമൃതാബ്ധിയാകും എന്ന് പറഞ്ഞാൽ അവിടെ ആനന്ദമില്ല. മൗനഘനം, മൗനഘനം എന്ന് വെച്ചാൽ പിന്നെ അവിടെ ഒരു തരത്തിലുള്ള വ്യവഹാരങ്ങളും ഇല്ല. സർവവ്യവഹാര ശൂന്യം. അമൃതം നശിക്കാത്തതാണ്. അമൃത ഘന മോനഘന അമൃത സമുദ്രം എന്നാണ്. നാശരഹിതമായ സമുദ്രമാണ്. അമൃതൊഴുക്കൊണ്ട് വരുന്നു എന്നൊക്കെ പറയുമ്പോൾ അമൃതിന്റെ ആനന്ദം എന്നുള്ള അർത്ഥം കൊടുക്കും. എന്നാ വേറെടുത്ത് വരുമ്പോൾ എന്ത് ചെയ്യും? അറിയാനും ആരുമില്ല, അറിയാനൊന്നുമില്ല, അറിയാൻ ആരുമില്ല എന്ന് പറയുമ്പോൾ ഇതൊക്കെ അദ്വൈതത്തിന്റെ വിഭിന്ന പ്രക്രിയകളാണ്. വ്യാഖ്യാനിക്കുന്നവർക്കാകെ ആശയക്കുഴപ്പം വരും. ഏതാ ശരി, ഒന്നും അറിയുന്നില്ലെന്ന് പറയുന്നതാണ് ആനന്ദം എന്ന് പറയുന്നതാണ്? ഏതെയാണോ പറയാം, കാരണം അദ്വൈതത്തിൽ ഒക്കെ സമ്മതമാണ്. ഒരേ സമയം അനുഭവങ്ങളെ കുറിച്ച് പറയും, അതേസമയം അനുഭവങ്ങളെ നിഷേധിക്കുകയും ചെയ്യും. അദ്വൈതത്തിന്റെ ഒരു പൊതു രീതിയാണ്. അപ്പൊ അവസാന ഘട്ടം ഏതെന്നുള്ള ചോദ്യം വരും. ഘട്ടം ഘട്ടം എന്ന് പറഞ്ഞാല് ഈ അവസാന ഘട്ടം ആനന്ദത്തിൽ തന്നെ അങ്ങനെ ഇരിക്കുന്നതാണോ, അതേ ഒരു അനുഭവം ഇല്ലാതിരിക്കുന്നതാണോ, ഇത് ഏതിനവസാനം എന്ന് പറയും? 2000 ഗേമാണല്ലോ. അത് പരസ്പരം വിരുദ്ധമായിട്ട് രണ്ടായിട്ട് പറയാൻ പറ്റില്ല. ആനന്ദത്തിന്റെ ഏറ്റക്കുറച്ച് പറയാം, ചെറിയ ആനന്ദം, വലിയ ആനന്ദം. ഒന്ന് ആനന്ദം എന്ന് പറയുക, പിന്നെ അനുഭവം ഇല്ലെന്ന് പറയുക. അനുഭവം ഇല്ലെന്ന് പറഞ്ഞാൽ ആനന്ദ അനുഭവം ഇല്ലാതെ ആനന്ദം അനുഭവത്തെ കുറിച്ച് പറയുകയും അനുഭവം ഇല്ലെന്ന് പറയുകയും ചെയ്തു കഴിഞ്ഞാൽ അത് ഒന്നെന്ന് പറയാൻ പറ്റില്ല. കാരണം ഒന്നിനെ നിഷേധിക്കുകയാണ്. എല്ലാ അനുഭവങ്ങളെയും നിഷേധിക്കുമ്പോൾ സത്വമല്ല, ചിത്തുമല്ല എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു? വ്യവഹാര സാധ്യമല്ല എന്നൊക്കെ പറയും, പിന്നെ അവിടെ ആനന്ദത്തെ നിഷേധിക്കുകയാണ്. ഈശ്വരനോട് ഒന്നായി കഴിഞ്ഞാൽ പിന്നെ അതിനൊന്നും വ്യവഹാര സാധ്യമല്ല എന്ന് പറയുന്നു. ആനന്ദം എന്ന് പറഞ്ഞാൽ അതൊരു വ്യവഹാരമാണ്. വ്യവഹാര സാധ്യത എന്ന് പറഞ്ഞു ഈ രണ്ട് കാഴ്ചപ്പാടുകളുണ്ട്. ഇങ്ങനെ എന്ന് വെച്ചാൽ രണ്ട് തരത്തിലുള്ള വ്യാഖ്യാനങ്ങളാണ്. ഈ മൗനം എന്താണ്? ഉണ്ടാതിരിക്കുന്നതാണെങ്കിൽ നമുക്ക് മൗനം ഉണ്ടാതിരിക്കാം. എന്താണ് ഈ മൗനം? അവസാന മൗനം എന്ന് പറഞ്ഞു. എന്താണ് ഈ മൗനം എന്ന് പറയുന്നത്? മൗന പൂന്തേൻ ഒഴുക്കേ എന്ന് തന്നെ പറയുന്നു. അപ്പൊ മൗനം എന്ന് പറയുന്നത് എന്താണ്? ഒരു പൂന്തേനാണ്. തേൻ എന്ന് വെച്ചാൽ മധുരമുള്ള സാധനം. അതിന്റെ ഒഴുക്കാണെന്ന് പറയുമ്പോ അവിടെ വെറും മൗനമാണ്. അത് ആനന്ദമാണ്. ഇതിനെ ഇനിമയോട് ആസ്വദിപ്പാൻ വാ എന്ന് പറയുമ്പോ എല്ലാവരും ഉപയോഗിക്കുന്ന വാക്കുകൾ തന്നെ. അതാണ് ഞാൻ പറയുന്നത്, ഈ വ്യാഖ്യാനിക്കാൻ വേണ്ടി ഉപയോഗിക്കാന്ന് വെച്ചാ നമ്മള് വാക്കുകൊണ്ട് എന്ത് പറയുന്നു അതാണ് വ്യാഖ്യാനം. ഞാൻ പറഞ്ഞാലും നിങ്ങൾ പറഞ്ഞാലും ഇതൊക്കെ വ്യാഖ്യാനമാണ്. നിങ്ങൾ വാക്കുകൊണ്ട് എന്ത് പറഞ്ഞാലും, ഇനി വാക്കുകൊണ്ട് പറയുന്നില്ല, ചിന്തിച്ചാലും വ്യാഖ്യാനമാണ്. പറയണമെന്നില്ല, നിർബന്ധമില്ല, ചിന്തിച്ചാലും വ്യാഖ്യാനമാണ്. നിത്യ ആനന്ദം എന്ന് പറഞ്ഞാൽ എന്താ? അവൾ അവിടെ ആരെങ്കിലും ആ നിത്യ ആനന്ദത്തെ അനുഭവിക്കുന്നുണ്ടോ? അതോ അനുഭവിക്കാത്ത ആനന്ദമാണോ? ആരും അനുഭവിക്കാത്ത നിത്യമായ ആനന്ദം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപടിയും കിട്ടത്തില്ല. ആനന്ദം എന്ന് പറയുന്നത് അനുഭവത്തിലൂടെയല്ലേ മനസ്സിലാക്കാൻ പറ്റും. അനുഭവിക്കാത്ത ആനന്ദം എന്ന് പറഞ്ഞാൽ ആനന്ദമാണ്, പക്ഷെ അനുഭവിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ആനന്ദത്തെ നമ്മളെങ്ങനെ മനസ്സിലാക്കും? കാരണം ആനന്ദത്തെ മനസ്സിലാക്കണമെങ്കിൽ അനുഭവിച്ചല്ലേ പറ്റും. അപ്പം മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ, കാരണം പറയുന്നിടത്ത് എനിക്ക് നാക്കില്ല എന്ന് പറയുമ്പോൾ ആകാൻ പാടില്ല. എനിക്ക് നാക്കില്ല എന്ന് പറഞ്ഞാൽ എന്ത് ദോഷമാണ്? ആ ദോഷം തന്നെ ഒരു എന്താണ്? ആനന്ദമുണ്ട്, പക്ഷെ അനുഭവിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. എനിക്ക് നാക്കില്ല എന്ന് പറയുമ്പോൾ പോലെയാണ്. കാരണം അനുഭവിച്ചാലേ ആനന്ദം എന്ന് പറയാൻ പറ്റും. അനുഭവിക്കുക ആനന്ദം എന്നിങ്ങനെ പറയും. ആനന്ദം എന്ന് പറയണമെങ്കിൽ അനുഭവിക്കണം. വെറും വാക്കുകൾ കൊണ്ട് കസർത്ത് നടത്തിയാൽ മാത്രം മതിയോ? അപ്പൊ ആനന്ദം എന്ന് പറയണമെങ്കിൽ അത് അനുഭവിക്കുന്നു എന്നാ എന്റെ അർത്ഥം. അല്ലെങ്കിൽ പിന്നെ എന്താ പറയും, ഒരനുഭവമില്ല. അനുഭവം അതീതം എന്ന് പറയാം. അപ്പൊ അവിടെ ആനന്ദം ഒന്നും ഒന്നും പറയാൻ പറ്റില്ല. രണ്ടു തരത്തിലും ഇത് വ്യാഖ്യാനിക്കുന്നാ പറയും. അപ്പൊ ദൃഢബോധം എന്ന് പറഞ്ഞാല് ഒരാൾക്ക് രണ്ടു തരത്തിലും ബോധം വരാം. എങ്ങനെ? ഇത് ആനന്ദമാണെന്ന് ഒരാൾക്ക് ബോധ്യം വരാം, അല്ല ഇത് അനുഭവിക്കാൻ വയ്യാത്തതാണെന്നും ബോധം വരാം. ദൃഢബോധം എന്തുകൊണ്ട്? ഇത് ആത്മനിഷ്ഠമായ ചിന്തയാണ്. ദർശനത്തിന്റെ പ്രത്യേകത ഇതാണ്. ആത്യന്തികമായി നമ്മൾ എവിടെ എത്തിച്ചേരും? അവസാനം നമ്മൾ എത്തിച്ചേരുന്ന എവിടെ? നിങ്ങൾക്ക് ഏതുവരെ എത്തിച്ചേരാൻ പറ്റും? ഏതുവരെ പറ്റും? അവസാനം നിങ്ങൾ എത്തിച്ചേരുന്നത് നിങ്ങളുടെ വിശ്വാസത്തിൽ. അതായത് നിങ്ങൾക്ക് ഇങ്ങനെ വിശ്വസിക്കുക, എന്താണോ ഇത് ആനന്ദമാണ്, അതിലില്ലാത്ത ആനന്ദമാണ് നിങ്ങൾക്ക് വിശ്വസിക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് വിശ്വസിക്കാം എന്താണോ ഇത് ഒരു കാരണവശാലും ഒരനുഭവത്തിനും മുഴങ്ങുന്നതല്ല, ഒരു അനുഭവം ഉണ്ടാകത്തില്ല, അനുഭവം അതീതമായിരിക്കും, അങ്ങനെ വിശ്വസിക്കാം. അങ്ങനെ നിങ്ങൾക്ക് നിങ്ങളെ ദൃഢമായി വിശ്വസിക്കുന്നതാണ് ദൃഢബോധം എന്ന് പറയുന്നത്. അല്ല ഒരാൾ പറയുന്നത് എനിക്ക് ആനന്ദാനുഭവം ഉണ്ടെന്ന് പറഞ്ഞാൽ ശരി, ആനന്ദാനുഭവം ഒരാൾക്കുണ്ടാകാം. നിങ്ങൾക്ക് ആനന്ദാനുഭവം ഉണ്ടായാൽ ഈ പറയുന്ന ആനന്ദമാണ് നിങ്ങൾ അനുഭവിക്കുന്നതിന് എന്നുള്ളതിന് എന്താ ഉറപ്പ്? ആ പറയുന്ന അവസാനം ഇത് വിശ്വാസത്തിന് നിൽക്കും. ഈ പറയുന്ന ആനന്ദമാണ് നിങ്ങൾ അനുഭവിക്കുന്നതാണെന്നുള്ളതിന് എന്താ പറയുക? കാരണം ഇന്ന് ഒരുപാട് ചർച്ച ചെയ്യുന്ന രാസലഹരികൾ, അതൊക്കെ മനുഷ്യൻ എന്താണോ അളവറ്റ ആനന്ദം അനുഭവിക്കുന്നു രാസപദാർത്ഥങ്ങൾ ഉപയോഗിച്ചിട്ട്. പറഞ്ഞറിയിക്കാൻ വയ്യാത്ത ആനന്ദവരനുഭവിക്കുന്നു. അങ്ങനെ അനുഭവിക്കുന്നൊരു പറയുകയാണ്, എന്തെങ്കിലും രാസപദാർത്ഥം, ഒരുപാട് രാസപദാർത്ഥങ്ങൾ, പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന മഷ്റൂം കുമ്പള് പോലെയുള്ള വസ്തുക്കളൊക്കെ ഉണ്ട്. ഇതൊക്കെ അനുഭവിച്ചു കഴിഞ്ഞാൽ അവർ എന്താണ് അനുഭവിച്ച, ഞാൻ അനുഭവിച്ചിട്ടില്ല, എന്നോട് അനുഭവിച്ചവർ പറഞ്ഞിട്ടുണ്ട്, സായിപ്പന്മാർ. ആനന്ദം അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല, അങ്ങനത്തെ ഒരു ആനന്ദമാണ്. അങ്ങനൊരു സാധന അനുഭവിച്ച് അതി അത്യധികമായ ആനന്ദത്തെ അനുഭവിച്ച് അത് നഷ്ടപ്പെട്ടു പോയതുകൊണ്ട് അത് പിന്നെ അന്വേഷിച്ച് കടന്ന് അത് വലിയ ചെലവാണ്, ഒരുപാട് കാശ് കൊടുക്കും. എന്നാൽ ഇന്ത്യയിൽ ഒന്ന് സ്വാമിമാരെ അടുത്ത് വന്നു കഴിഞ്ഞാൽ ഇത് ഫ്രീ ആയിട്ട് കിട്ടും, പൈസ മുടക്കണ്ടെന്ന് വിചാരിച്ച് ചിന്തി വന്നു. സ്വാമിയായ ആൾക്കാരെ എനിക്കറിയാം. അത് തന്നെ. എന്നിട്ട് അവര് വന്നിട്ട് കുറെ കാലം ഇവിടെ നിന്ന് നോക്കി ഒരു രക്ഷയില്ല. അവർക്ക് ഈ ആനന്ദം കിട്ടുന്നില്ല, അവർ പല പണിയും ചെയ്തു നോക്കി. അവർ പിന്നെ ഈ ആനന്ദത്തിന് വേണ്ടി പലയിടത്തും പോകും, തിബത്തിൽ പോവും, അവിടെ പോയി ഇവിടെ പോവും, പല അഭ്യാസങ്ങൾ ചെയ്യും, ജപ്പാനിൽ പോവും. പക്ഷെ മറ്റേ ആനന്ദം കിട്ടുന്നില്ല. ഇവരെന്തൊക്കെ ചെയ്തു എനിക്ക് അങ്ങനെ ഒരാളെ നേരിട്ടു. പിന്നെ ഇതൊക്കെ കളഞ്ഞിട്ട് പോയി നാട്ടിൽ പോയി ഇപ്പൊ എന്തോ തൊഴിലൊക്കെ ചെയ്ത് ജീവിക്കുന്നു തിരിച്ച്. അപ്പോ നിങ്ങൾക്കൊരു ആനന്ദം ഉണ്ടായാൽ ഈ പറയുന്ന ആനന്ദമാണോ എന്ന് തീരുമാനിക്കാൻ പറ്റും. എന്നാ ആനന്ദം എനിക്ക് ചില വ്യക്തികളെ നേരിട്ടുണ്ട്. അങ്ങനെ അതിപ്പോ എന്താണ് ന്യൂറോ സയൻസ് അങ്ങനെ വ്യാഖ്യാനിക്കുന്നു. ന്യൂറോ സയൻസിന്റെ ഒരു പഠനമാണ് അവർ പറയുന്നത്. ഡോപ്പമിൻ അതുപോലുള്ള പലതും, ഡോപ്പമിൻ മാത്രമല്ല അതുപോലുള്ള പല കെമിക്കലുകളുമാണ് ആനന്ദത്തെ ഉണ്ടാക്കുന്നതെന്ന് പറയുന്നത്. അതിന് തെളിവായിട്ട് അവർ പുറമേ നിന്ന് ഈ രാസവസ്തുക്കൾ കൊടുക്കുകയും അത് കുറയ്ക്കുകയൊക്കെ ചെയ്ത് ആനന്ദത്തെ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്നുണ്ട്. അത് തന്നെ ഈ രാസലഹരി എന്ന് പറയുന്നത്. രാസലഹരികളെ കുറിച്ച് പഠനം നടത്തിയിട്ട് അവർ പറയും അങ്ങനെയാണ് ആനന്ദം ഉണ്ടാകുന്നത്. പക്ഷെ ഈ രാസലഹരി ഉപയോഗിക്കാത്തവർക്ക് ഈ ആനന്ദം ഉണ്ടാകുന്നുണ്ട്. എനിക്ക് പരിചയമുള്ള ഒരാളുണ്ടായിരുന്നു, അയാൾ പറയൂ എന്തൊരാനന്ദമാണ് പറഞ്ഞറിയിക്കാൻ പറ്റില്ല, എന്നോട് കള്ളം പറയുന്നതല്ല. അപ്പൊ അയാളിങ്ങനെ ധ്യാനിക്കാനിരിക്കും, ഭയങ്കരമായ പിന്നെന്താ സംഭവിക്കുന്നത് പറയുന്നു. കുറച്ച് സമയം ആനന്ദത്തിൽ ഇരിക്കുമ്പോൾ ആനന്ദം ഒന്ന് നഷ്ടപ്പെട്ടു. ഇല്ല ഒരു ലഹരി ഉപയോഗിക്കാം, ഒരു ലഹരി ഉപയോഗിക്കാതെ തന്നെ അത്യധികമായ അയാൾ പറയും ആ ആനന്ദത്തെ ഞാൻ പൂർണ്ണമായും ഇങ്ങനെ ഇരിക്കണമെന്ന് ആഗ്രഹിക്കും, എനിക്ക് പിന്നെ ഈ ലോകത്തിലൊന്നും വേണ്ട. അങ്ങനെ ഇരിക്കും, ഇരുന്നിട്ട് പെട്ടെന്ന് ഇയാളെ കയ്യിൽ നിന്ന് അങ്ങ് പോകും സംഗതി. ഈ ആനത്തെ അങ്ങ് നഷ്ടപ്പെട്ട് സാധാരണ ലോകത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ലോകത്ത് വരും ഭയക്ക് പിന്നെ ഈ ലോകത്തെ പല ആഗ്രഹങ്ങളും അയാൾക്ക് ഉണ്ട്. സാധാരണ മനുഷ്യരെ പോലെ ഈ ആനന്ദത്തിന്റെ ആ അതങ്ങ് മാറിപ്പോയി ലോകത്ത് വരുമ്പോ സാധാരണ മനുഷ്യൻ. ഇയാള് ധ്യാനിക്കുമ്പോഴാണ് ആനന്ദം അനുഭവിക്കുന്നത്, അല്ലാത്തപ്പോഴല്ല. അത് വിട്ട് വരുമ്പോ സാധാരണ മനുഷ്യനെ പോലെ. അങ്ങനെ വരുമ്പോ സാധാരണ മനുഷ്യർ പോലെ ആയിരിക്കും, പല ആഗ്രഹങ്ങളുണ്ട്, പല ഇതുണ്ട്, പലതും നടക്കുന്നില്ല, ഡിപ്രഷൻ വരും. അങ്ങനെ ഡിപ്രഷൻ വന്നപ്പോഴത്തേക്ക് ഞാനൊരു സൈക്യാട്രിയുടെ അടുത്ത് പറഞ്ഞു കൊടുത്തു, സൈക്യാട്രിസ്റ്റിന്റെ അടുത്ത് മരുന്ന് കഴിച്ച് അത് കുറെയൊക്കെ കൺട്രോൾ ചെയ്തു. അത് കഴിഞ്ഞ് ആ മരുന്ന് കഴിക്കുമ്പോൾ അയാൾക്ക് പിന്നെ അസ്വസ്ഥയായ അത് നിർത്തും. നിർത്തിയിട്ട് വീണ്ടും അയാളെ ധ്യാനിക്കുമ്പോൾ വീണ്ടും ആനന്ദം, അടക്കാൻ വയ്യാത്ത ആനന്ദം. അത് നഷ്ടപ്പെടുമ്പോൾ പിന്നെ എന്താ വഴി, വീണ്ടും ഇങ്ങോട്ട് വരുമ്പോൾ അയാൾക്ക് ഡിപ്രഷൻ. കാരണം ആനന്ദം നഷ്ടപ്പെട്ടത് ഒരു പ്രശ്നം, ഇവിടെ അയാൾ ആഗ്രഹിക്കുന്നു നടക്കുന്ന മറ്റൊരു പ്രശ്നം. പിന്നെ അയാൾ എന്ത് ചെയ്തു, കണ്ടുപിടിക്കാൻ തുടങ്ങി ഡിപ്രഷനിൽ നിന്ന് രക്ഷപ്പെടാൻ. കിട്ടിയത് അത് കിട്ടിയത് കുടിക്കും, നാടൻ മാറ്റൊക്കെ അടിച്ച് ആലഹരിയായി. ഇത്രയും വലിയ ആനന്ദം അനുഭവിച്ചിട്ട് നിങ്ങൾ എന്തിനാണ് ഈ വാറ്റ് വൃത്തിയിട്ടൊക്കെ കുടിക്കുന്നതെന്ന് ചോദിച്ചാൽ ഇതുകൊണ്ടൊരു കുഴപ്പമില്ല, ഞാൻ ഈ ആനന്ദം അനുഭവിച്ചു എന്നെ ഇതൊന്നും ബാധിക്കത്തില്ല, എന്നെ പുണ്യല്ല, പിന്നെ കുറച്ച് ആത്മീയ ഞാനും പറയും, എന്നോട് പറയും സ്വാമിക്ക് ഇത്തരം അനുഭവങ്ങളില്ലാതെ, സ്വാമി പുസ്തകങ്ങൾ വെച്ച് പഠിപ്പിക്കുന്ന ആളാണ്, അനുഭവം ഉണ്ടാകാൻ അത് ഞാൻ പറയുന്നത് മനസ്സിലാവും. നമ്മളേതൊക്കെ ശരി തന്നെയാണ്, താങ്കളുടെ ഈ അതിരുകടന്ന ആനന്ദമൊന്നും എനിക്കില്ല, പക്ഷെ ഞാൻ കണ്ടുപിടിക്കുന്നില്ലല്ലോ. ആ പക്ഷെ ഞാൻ കണ്ടുപിടിച്ചാൽ എനിക്ക് എന്നെ അത് ബാധിക്കട്ടെ, എന്തുകൊണ്ട് ഞാൻ മറ്റേ ആനന്ദം അനുഭവിച്ചു, എന്തിനു കണ്ടുപിടിക്കണം, അത് കുടിക്കാതിരിക്കാൻ പറ്റത്തില്ല. എന്തായാലും കണ്ടുപിടിച്ച് ബൈക്ക് ഓടിച്ച് ഒരു വണ്ടിയിട്ട് അടിച്ചെന്ന് കയറി ആള് ചത്തുപോയി, ബോധമില്ല. അപ്പൊ കുറെ കാലം ഈ വ്യക്തിയുമായിട്ട് 10-15 വർഷം പുള്ളിയുടെ ഈ ഇതുകൊണ്ട് എനിക്ക് പരിചയമുണ്ട്. ഞാൻ ശരിക്കും പഠിച്ച ഒരാളാണ്. ആനന്ദം പുള്ളിക്കുണ്ട്, അത് വെറുതെ പറയുന്നതാണ്, സത്യസന്ധനാണോ അതെങ്ങനെ വ്യാഖ്യാനിക്കുന്നു എന്നുള്ളതാണ്. ഈ ശാസ്ത്രത്തെ കുറിച്ചൊന്നും പുള്ളിക്ക് പരിചയമില്ലാത്തതുകൊണ്ട് ആ രീതിയിൽ പുള്ളിക്ക് വ്യാഖ്യാനിക്കാനില്ല. സാധാരണ ജീവിതത്തിൽ വരുമ്പോൾ മറ്റു മനുഷ്യരെ പോലെ തന്നെ സംഘർഷങ്ങളും എല്ലാം ഉണ്ട്. എങ്ങനെയാ ഈ ആനന്ദം വരുന്നതെന്നുള്ളത് പുള്ളിക്കും അറിയത്തില്ല. ന്യൂറോ സയൻസ് പറയും ഇങ്ങനെ കെമിക്കൽ ാണ് ആനന്ദത്തെ ഉണ്ടാക്കുന്നതെന്ന് പറയും. പക്ഷെ ന്യൂറോ സയൻസിനും കൃത്യമായ ഒരു മറുപടി എന്ന് പറയാൻ പറ്റില്ല. ഒരു പഠന വിഷയമായിട്ട് അവർക്ക് പറയാൻ പറ്റില്ല, അതിന്റെ ഒരു ഭാഗമായിട്ട്. അതുകൊണ്ട് അദ്വൈതത്തിന്റെ രണ്ട് കാഴ്ചപ്പാടുമുണ്ട്, ആനന്ദം ഉണ്ടെന്നും ഇല്ലെന്നും, രണ്ടു തരത്തിലുള്ള വ്യാഖ്യാനം. അത് ആരെന്ത് സ്വീകരിക്കുന്നു എന്ന് പറയുന്നത് അവരവരുടെ വിശ്വാസം. പിന്നെ ആനന്ദം ഉണ്ടാകുന്നു ഇല്ലാതായിരിക്കുന്നതും അത് ഓരോ വ്യക്തിയുടെയും സവിശേഷതകളാണ്, മാനസികമായ സവിശേഷതകളാണ്. മാനസികമായ ചില സവിശേഷതകളുള്ളവർക്ക് ആനന്ദം ഉണ്ടാകും, അല്ലാത്തവർക്ക് ആനന്ദം ഉണ്ടാകത്തില്ല. സാധാരണഗതി മനസ്സിന് ശാന്തി സമാധാനം ഉണ്ടാകുന്ന കാര്യമല്ല ഞാൻ പറയുന്നു. ഈ പറഞ്ഞ പോലെ വിശേഷമായ ആനന്ദം, ആനന്ദലഹരി, അത് പറ്റിയ ഒരു മനസ്സാണെങ്കിൽ അതുണ്ടാവും. ഈ കെമിക്കലുകളുണ്ടല്ലോ, കെമിക്കലുകൾ കള്ളല്ല, വളരെ സ്ട്രോങ് ആയ കെമിക്കലുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ആനന്ദം ഉണ്ടാവും. പൊതുവെ അങ്ങനെ കേട്ടിട്ടുള്ളു. പിന്നെ അതിനോടൊപ്പം അവർക്ക് ഒരുപാട് ഹലൂസിനേഷൻ ഉണ്ടാവും, ആനന്ദം ഉണ്ടാവും. ഹലൂസിനേഷന്റെ കാര്യത്തിലാണ് വ്യത്യാസങ്ങൾ, പലർക്കും പലതരത്തിലാണ്. പക്ഷെ പൊതുവെ പറയുന്നവർക്കൊരു കാരണം, അത് വീണ്ടും അവർക്ക് കഴിക്കണമെന്ന് തോന്നുന്നതിനൊരു പ്രധാന കാരണം ഈ ആനന്ദം ഉണ്ടാകുന്നുണ്ടാണ്. അതെങ്ങനെയെന്നൊന്നും അവർക്ക് വിശദീകരിക്കാൻ പറ്റില്ല. പക്ഷെ ചിലർക്ക് ഭയപ്പെടുത്തുന്ന ഹലൂസിനേഷം ഉണ്ടാവും, ചിലർക്ക് അങ്ങനെ ആയിരിക്കില്ല. പൊതുവെ കേട്ടിട്ടുള്ളത് കെമിക്കൽ ആനന്ദത്തെ ഉണ്ടാക്കുന്നു എന്നാണ് കേട്ടിട്ടുള്ളത്, LSD പോലെയുള്ള സാധനങ്ങൾ. അതിന്റെ അളവിൽ വ്യത്യാസം വരും, കൂടുതലും കുറവും. അദ്വൈതി ഇതിനെല്ലാം ഒതുക്കുന്ന ഇവിടെയാണ്. എന്താണോ ഇക്കാര്യത്തിൽ അദ്വൈതത്തിൽ അതൊന്നും അംഗീകരിക്കുന്നില്ല കേട്ടോ. എന്തെങ്കിലും നമ്മൾ ബാഹ്യമായി സ്വീകരിച്ച് ആനന്ദം ഉണ്ടാക്കുന്ന കാര്യമൊന്നും അദ്വൈതി അംഗീകരിക്കുന്നില്ല. അതിനെയൊക്കെ അദ്വൈത എതിർപ്പാണ്. അല്ലാതെ തന്നെ ആത്മാവിന്റെ ആനന്ദം അനുഭവിക്കാൻ പറ്റുമെന്നൊരു കാഴ്ചപ്പാട്, ഒരു വ്യാഖ്യാനമാണ് അദ്വൈതത്തിനുള്ളത്. ആത്മാവ് ആനന്ദമാണെന്നും ഒരാൾക്ക് ആനന്ദം അനുഭവിക്കാൻ പറ്റുമെന്ന്. അങ്ങനെ ഒരു വ്യാഖ്യാനം ശങ്കരാചാര്യം അംഗീകരിക്കുന്ന കാര്യം. അത് ആനന്ദം ഉണ്ടായാലും ശരി, അല്ല ആനന്ദമില്ലെങ്കിലും ശരി, വ്യക്തി അജ്ഞാന സംശയ വരി ഇല്ലാത്തവനായിരിക്കണം എന്നുള്ളതാണ് അദ്വൈതത്തിന്റെ നിലപാട്. അതാണ് ഇവിടെ ഗുരു പറയുന്നത്. അത് അദ്വൈതമായ ആത്മബോധത്തിലെ ആനന്ദം ഉണ്ടാവുമെന്നാ പറയുന്നു. മറ്റുള്ളവരെ അംഗീകരിക്കുന്നില്ല. അവിടെ അദ്വൈതാത്മബോധമൊന്നും വേണ്ട ആനന്ദത്തിന്, മറ്റുള്ളവരുടെ നിലപാട്. ഇതൊക്കെ വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ട് അദ്വൈതയിൽ തന്നെ. ഇങ്ങനെയൊക്കെ പല കാഴ്ചപ്പാടുകളുണ്ടെന്ന് ഞാൻ പറഞ്ഞാണ് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട്. അല്ല, പലരും ധരിക്കുന്നത് പോലെ ഈ അദ്വൈതം എന്ന് പറയുന്നത് എന്താണ്? ഒറ്റ വഴിക്ക് സഞ്ചരിക്കുന്ന ഒരു ശാസ്ത്രമാണ് അദ്വൈതം എന്ന് പറയുന്നത്. അതിന്റെ സിദ്ധാന്തങ്ങളിൽ തന്നെ നാനാ വഴിക്ക് സഞ്ചരിക്കുന്ന ഒരു ശാസ്ത്രമാണ്. വീണ്ടും പറയാം, അദ്വൈതം എന്ന് പറയുന്ന ഒരു ലീനിയർ തിങ്കിങ് ആണ്, രേഖീയമായ ഗതിയാണെന്ന്. അതിനെ കുറിച്ച് അറിയാൻ വയ്യാത്തോണ്ട് പറയുന്നുണ്ട്. അദ്വൈതത്തില് നൂറുകണക്കിന് ഗ്രന്ഥങ്ങളും നൂറുകണക്കിനുള്ള ചിന്താരീതികളുമാണല്ലോ. ശങ്കരാചാര്യരെ വ്യാഖ്യാനിക്കുന്ന ഓരോരുത്തർക്കും വ്യത്യസ്തമായ ചിന്താധാരകളാണ് ഒന്നുണ്ട്. അതുകൊണ്ട് ഇങ്ങനെയൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും പറയുന്നത്, എന്താണ് ഗുരു പറയുന്നത് ശങ്കരാചാര്യരുടെ അദ്വൈതമാണ് ആണെന്ന് പറയാം. അല്ല, ശങ്കരാചാര്യരുടെ അദ്വൈതം അല്ല അല്ലെന്നും പറയാം. രണ്ടും നമുക്ക് പറയാം. എന്തുകൊണ്ട്? ശങ്കരാചാര്യർ പറയുന്നതിനോട് പല സാമ്യതകളും ഉണ്ട്, ശങ്കരാചാര്യർ പറയുന്നതിനോട് യോജിക്കാത്ത ഭാഗങ്ങളും കാണും. അതുവരും.